بسم الله الرحمن الرحيم. الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. وجنങ്ങള്‍ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പടച്ചതമ്പുരാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വയം നിർബന്ധമുള്ളതുപോലെ ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബലിയും ബലിപെരുന്നാളും ഹജ്ജ് കർമ്മങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളുമൊക്കെ മനസ്സിലേക്ക് ഓടിവരികയാണ്. ആ ബലിപെരുന്നാളിൻ്റെ ദിവസം മുതൽ, അതല്ലെങ്കിൽ തലേ ദിവസം മുതൽ തക്ബീറുകൾ മുടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. സത്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളും അവിടുന്ന് കണ്ട പ്രബോധന ശൈലിയും പ്രബോധന മാർഗങ്ങളുമെല്ലാം സ്വീകരിച്ചവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തുടർന്നു വന്ന സഹാബാക്കളും മുൻഗാമികളും നമ്മളും എല്ലാവരും. അങ്ങനെയാണ് മനുഷ്യ സമൂഹമായിത്തീരേണ്ടത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് സത്യത്തിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് സ്വീകരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിൽ ഷിർക്ക് ചെയ്യാൻ സാധ്യമല്ല. ആ മില്ലത്ത് സ്വീകരിച്ച പ്രവാചകന്മാരുടെ പാത അനുദാപനം ചെയ്യുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കലും ഷിർക്ക് വരാതെ സൂക്ഷിക്കുവാനുള്ള അവബോധമുണ്ടായിരിക്കണം. ഒരു കരാറിൽ ഞാനും നിങ്ങളും എല്ലാവരും ഏർപ്പെട്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു തആല നമ്മെ ജനിപ്പിക്കുന്നതിന് മുമ്പ്, മുമ്പ് ഖുത്ബയിൽ കേട്ടതുപോലെ ജനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അറുവാഹുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യത്തിന് നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് മറുപടി പറയുകയും അങ്ങനെ ഒരു ബോധനം നൽകിക്കൊണ്ടാണ് പരീക്ഷണശാലയാകുന്ന ഭൂമിയിലേക്ക് മനുഷ്യ സമൂഹത്തെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കി. പക്ഷേ എന്നിട്ടും മനുഷ്യ സമൂഹം ലോകത്തിലെ ഏറ്റവും ഭീമാകാരമായ തെറ്റാകുന്ന ഷിർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഷിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യന് ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗോജലമായ പ്രവർത്തനങ്ങൾ കണ്ട് പഠിച്ച് എന്റെ ജീവിതത്തിലേക്ക് അതിനെ സ്വാംശീകരിച്ചവനാണെന്നും സ്വീകരിച്ചവനാണെന്നും പറയാൻ സാധ്യമേയല്ല. കാരണം ഷിർക്ക് ചെയ്യുന്നവരോട് പോരാടിയ മഹാനായ നേതാവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. തന്റെ വാപ്പയോടും അനുചരന്മാരോടും ബിംബത്തിന്റെ കച്ചവടക്കാരോടും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോടും അതിനെല്ലാ സഹകരണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരോടും സമരം ചെയ്ത മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ നിരന്തരം ഷിർക്കിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി. ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ആയത്ത് നിങ്ങൾ മുമ്പ് കേട്ടതും പഠിച്ചതുമായ ഒരു വചനമാണ്. പക്ഷേ ഇതിന്റെ വിശദീകരണത്തിലൂടെ ചില കാര്യങ്ങൾ ഈ ഖുത്ബയിലൂടെ നാം പഠിക്കേണ്ടതുണ്ട്. ഷിർക്ക് ചെയ്താൽ അവന് രക്ഷയില്ല, അവന് മാപ്പില്ല. അങ്ങനെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്ത ഷിർക്കിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ നാഥനോട് തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അവന് ജീവിതത്തിൽ പിന്നെ വരാനിരിക്കുന്ന ജീവിതത്തിൽ പിന്നെ മാപ്പില്ല. ഇതല്ലേ സഹോദരങ്ങളെ ഏറ്റവും സുപ്രധാനമായ വിഷയം? വരാനിരിക്കുന്ന അനന്തമായ അനശ്വരമായ ജീവിതത്തിൽ രക്ഷ കിട്ടാനല്ലേ സത്യത്തിൽ നാം മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പള്ളിയിൽ ഒരുമിച്ചുകൂടിയത്? വരാനിരിക്കുന്ന ഒരു ലോകത്തൊരുക്കിയിരിക്കുന്ന സ്വർഗീയ പൂങ്കാവനം കരകതമാക്കാനല്ലേ ഞാനും നിങ്ങളും സത്യത്തിൽ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷേ ഷിർക്ക് ചെയ്തവന് ഈ പ്രാർത്ഥനയുടെ ഫലമില്ല. അവന്റെ ജുമാ അള്ളാഹു സ്വീകരിക്കില്ല, അവന്റെ ബലിപെരുന്നാൾ അള്ളാഹു സ്വീകരിക്കില്ല, അവന്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കില്ല, അവന്റെ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു വിലകൽപ്പിക്കുകയേയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്ക് അള്ളാഹു പൊറുക്കുകയില്ല. അതല്ലാത്ത ഏത് പാപമാകട്ടെ അതവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുത്തു കൊടുത്തേക്കാം. എല്ലാവർക്കും പൊറുക്കണമെന്നില്ല, അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. പടച്ചതമ്പുരാന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. ചോദ്യം ചെയ്യാനുള്ള അവകാശമോ അർഹതയോ ഈ നിൽക്കുന്ന എനിക്കും ഇരിക്കുന്ന നിങ്ങൾക്കും ഇല്ല. പടച്ചവന്റെ ഇഷ്ടമാണ്. പക്ഷേ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, മുൻകൂട്ടി നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നു. പടച്ചതമ്പുരാൻ ഒരൽപ്പം പോലും അനീതി ചെയ്യുകയില്ല. അതുകൊണ്ട് അള്ളാഹു നീതിമാനും നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നവനുമാണ് എന്ന കാരണം കൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ഷിർക്ക് ചെയ്യാത്തവൻ, തെറ്റു ചെയ്യാത്തവൻ, കുറ്റം ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്നൊരവസ്ഥ നാളെ പരലോകത്തുണ്ടാവുകയില്ല. അപ്പോൾ ഷിർക്കല്ലാത്ത പാപങ്ങളെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പൊറുത്തു കൊടുത്തേക്കാം. പക്ഷേ ഷിർക്ക് അള്ളാഹു താല പൊറുക്കുകയില്ല. അതിന് പ്രത്യേകം തൗബ ചെയ്യണം, ഷിർക്ക് ചെയ്യാതെ മരിക്കണം. നോക്കൂ, ഏഴു മഹാപാപങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്നാമത്തത് എണ്ണിയത് എന്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇജ്തനിബു സബഅൽ മുബിഖാസ്, മഹാപാപങ്ങളായ ഏഴെണ്ണം നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്ന് അശ്ർക്കു ബില്ല, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റെല്ലാ പാപങ്ങളും എണ്ണിയിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒന്നാമതെണ്ണിയത് ശിർക്കാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൽ മൂജിബത്താനി, ഏതാണ് രണ്ട് മൂജിബത്തായ കാര്യങ്ങൾ? അതിനാ പദത്തിന്റെ അർത്ഥം നമുക്ക് ഹദീസിന്റെ ബാക്കി വായിച്ചാൽ മനസ്സിലാവും. മൽ മൂജിബത്താനി, ഏതാണ് രണ്ട് മൂജിബത്തായ കാര്യങ്ങൾ? യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യമാണ്. ഫഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല അൽജന്ന, വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല അന്നാറ. ഇതാണ് മൂജിബത്താനി. അതെ, നീ മനസ്സിലാക്കിക്കോ ജാബിറെ. ഒന്ന് നിന്നോട് എനിക്ക് പറയാനുള്ളത്, ശിർക്ക് ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അവന്റെ സങ്കേതം നരകമാണ്, നരകമാണ്, നരകമാണ്. ശിർക്ക് ചെയ്യാതെയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അവനുള്ള സങ്കേതം സ്വർഗമാണ്, അവന് ചെന്നെത്താനുള്ള സ്ഥലം, അവന് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം സ്വർഗമാണ്. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായി ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരുന്നു? ഈ ഖുതുബ കേൾക്കുന്ന ഓരോ സഹോദരനും തന്റെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം, ഞാൻ എങ്ങനെ ശിർക്ക് ചെയ്യും? എന്റെ പ്രതിജ്ഞ എന്താണ്? ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ നാം ചെയ്യുന്ന പ്രതിജ്ഞ എന്താണ്? അതല്ലാത്ത സമയങ്ങളിൽ നാം നിർവഹിക്കുന്ന പ്രതിജ്ഞ എന്താണ്? ആ പ്രതിജ്ഞ നമ്മൾ സാധാരണയായി പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താറുണ്ട്. നമസ്കാരത്തിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ പ്രാർത്ഥനയായി അതിനെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെ അതിന്റെ ഭാഗമായി വന്നു. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ആ പ്രാർത്ഥനയുടെ മർമ്മപ്രധാനമായ ഭാഗം മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും അറിയുന്ന ഒരു പ്രതിജ്ഞ. എന്താണ് ആ പ്രതിജ്ഞ? ഖുൽ, നബിയെ പറയണം, ഇന്ന സ്വലാത്തി, ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്ര പ്രാവശ്യം ചൊല്ലിയതാ. ഇതിനർത്ഥം മനസ്സിലാക്കുന്ന ഒരു സഹോദരൻ എങ്ങനെ പിന്നെ ശിർക്ക് ചെയ്യാൻ? ഖുൽ, നബിയെ പറയണം, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, എന്റെ പ്രാർത്ഥന, വ നുസുഖി, എന്റെ ആരാധനാ കർമ്മങ്ങൾ, വ മഹയായ, എന്റെ ജീവിതം, വ മമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ അണ്ടകടാഹങ്ങളധിപനായ ലോകൈകനാഥനായ അള്ളാഹുവിന് മാത്രമാണ് എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ആരാധനാക്രമങ്ങൾ, എന്റെ പ്രാർത്ഥനകൾ. പിന്നെ എങ്ങനെ സഹോദരങ്ങളെ പ്രാർത്ഥന അള്ളാഹുവല്ലാത്തവരിലേക്ക് പോവുക? പിന്നെ എങ്ങനെയാണ് നമ്മുടെ ആരാധനാക്രമങ്ങൾ അള്ളാഹുവല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുക? നമ്മുടെ മരണം അവന്റെ അടുക്കലേക്കാണ്, നമ്മുടെ ജീവിതം അവൻ തന്നതാണ്, നമ്മുടെ ആരാധനാക്രമങ്ങൾ അവനുള്ളതാണ്, നമ്മുടെ പ്രാർത്ഥനകൾ അവനുള്ളതാണ് എന്ന പ്രതിജ്ഞ പുതുക്കുന്ന ദിവസം, ധാരാളം തവണ പ്രതിജ്ഞ പുതുക്കുന്ന ഒരു മുസ്ലിമിനെ എങ്ങനെ ശിർക്ക് ചെയ്യാൻ സാധിക്കും? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്ന ബാക്കി ആയത്തിന്റെ ഭാഗം എന്താണ്? ലാ ശരീക ലഹു, അവന് ഒരു പങ്കുകാരനുമില്ല. വബിദാലിക ഉമിർത്തു, അങ്ങനെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ്. എന്ന് പറഞ്ഞ മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ മുസ്ലിങ്ങളല്ലേ? അതെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ഇത് നിർവഹിക്കുമ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇസ്ലാം അനുധാപനം ചെയ്യുന്ന, വിശ്വാസ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന, ഇസ്ലാമിന്റെ തനതായ പൈതൃകവും ശൈലിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന, ആരാധനാ കർമ്മങ്ങളിൽ കളങ്കമില്ലാതെ പ്രവർത്തിക്കുന്ന, പടച്ചതമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, പരലോകത്തെ ഓർക്കുന്ന, നരകത്തെ ഓർക്കുന്ന, സ്വർഗത്തെ ഓർക്കുന്ന, ശിർക്കിലേക്ക് പോകാതെ, അന്ധവിശ്വാസത്തിലേക്ക് പോകാതെ, എന്റെ ജീവിതത്തെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്ന കാര്യത്തിൽ ഈ മനുഷ്യ സമൂഹത്തിൽ ഞാനാണ് ഒന്നാമൻ. ഇതാ പ്രതിജ്ഞ ചെയ്യുന്നത്. എങ്ങനെ ശിർക്ക് ചെയ്യുക? പിന്നെ എങ്ങനെ ശിർക്ക് ചെയ്യുക? പറ്റുമോ നമുക്ക് ശിർക്ക് ചെയ്യാൻ? പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ മനുഷ്യ ജീവിതത്തിലേക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതൊക്കെ വഴിയിലൂടെ വരും? ഒരു ഹുതുബയിലൂടെ സഹോദരങ്ങളെ അത് മുഴുവൻ വിശദീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെ മാർഗത്തിലൂടെ വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ധാരാളം മാർഗങ്ങളുണ്ട് ശിർക്ക് വരാൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പത്തോളം വരുന്ന ഒരു സംഘം കടന്നു വന്നു. ഗൗരവപ്രധാനമായ മർമ്മപ്രധാനമായ ശിർക്ക് ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റാവുന്ന, ആത്മവിചാരണ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ക്ഷണിക്കുന്നത്. എന്റെ വാക്കല്ല, ഹദീസ് തന്നെ കേൾക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അൻ ഉഖബത ബിൻ ആമിർ അൽ ജുഹനീ റളിയല്ലാഹു അൻഹു ഖാല ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖബല ഇലൈഹി റഹ്തുൻ. റഹ്ത് എന്ന അറബി പദത്തിൽ ഒരു കൊച്ചു സംഘം, പത്തോളം വരുന്ന ടീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു, മുന്നിട്ട് വന്നു. ഫഖാലു യാ റസൂലല്ലാഹ്, അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. നോക്കൂ, അവർക്ക് പലതും ചോദിക്കാനുണ്ട്, പലതിലും സംശയങ്ങൾ തീർക്കാനുണ്ട്, പല പ്രതിജ്ഞകളും പുതുക്കാനുണ്ട്. പക്ഷേ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ആളുകൾക്ക് ബൈഅത്ത് കൊടുത്തു. 9 ആളുകൾക്ക്, 10 ആളാ വന്നത്, 9 ആളുകൾക്ക് ബൈഅത്ത് കൊടുത്തു. കൈപിടിച്ച് കരാറിൽ ഏർപ്പെട്ടു, ഉടമ്പടിയിൽ ഏർപ്പെട്ടു. പക്ഷേ വഅംസക അൻ വാഹിദ്, ഒരാളെ തടഞ്ഞു വെച്ചു, ഒരാൾക്ക് ബൈഅത്ത് ഇല്ല. നമ്മുടെ ബൈഅത്ത് അല്ല, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈഅത്ത് ഇല്ല. ഫഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ബൈഅത്ത് തിസ്അ വ തറക്ത ഹാദാ, നിങ്ങൾ 9 ആളുകൾക്ക് ബൈഅത്ത് കൊടുത്തല്ലോ, ഒരാളെ നിങ്ങൾ ഉപേക്ഷിച്ചുവല്ലോ, എന്താണ് കാരണം? കാരണം മനസ്സിലാക്കിക്കോ, ഹദീസിൽ നിന്ന് പഠിക്കണം നമ്മള്. എന്താ കാരണം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അലൈഹി തമീമ, അവന്റെ ശരീരത്തിൽ ഏലസുണ്ട്, അവന്റെ ശരീരത്തിൽ ഏലസുണ്ട്, അവനുമായി ഞാൻ ബൈഅത്തിനില്ല. 9 ആളുകളുടെ ശരീരത്തിൽ ഏലസില്ലാത്തതുകൊണ്ട് അവർക്ക് 9 പേർക്കും ബൈഅത്ത്. ഒരാളുടെ മേലിൽ ഏലസുള്ളതുകൊണ്ട് അവനുമായി ഞാൻ ബൈഅത്തിനില്ല. പക്ഷേ ചിലപ്പോൾ ഈ മനുഷ്യൻ അറിയാത്തത് കൊണ്ടായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് എന്ത് ചെയ്തു? ഫഅദ്ഖല യദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു, ഏലസിന്റെ ഉള്ളിലേക്ക് കൈ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. ഫഖതഅഹ, അതങ്ങ് വലിച്ചു പൊട്ടിച്ചു കളഞ്ഞു, ആ ഏലസങ്ങ് മുറിച്ചു കളഞ്ഞു. ഫബായഅഹു, എന്നിട്ട് അവനുമായി ഉടമ്പടി ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമ ഫഖദ് അശ്റഖ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തവനാണ്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ഏതെങ്കിലും ഒരു സഹോദരന്റെ ശരീരത്തിൽ ഏലസുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയല്ല, ഈ സമൂഹത്തിന് വേണ്ടിയല്ല, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല, ഈ സമൂഹത്തിലെ ഏതൊരു മനുഷ്യനു വേണ്ടിയല്ല, നാളെ നമ്മുടെ പരലോകത്തിന് വേണ്ടി, നാളെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, നരകമുക്തിക്ക് വേണ്ടി. പൊട്ടിച്ചു കളഞ്ഞോ, മാറ്റിവെച്ചോ, ഇല്ലെങ്കിൽ രക്ഷയില്ല, ഇല്ലെങ്കിൽ രക്ഷയില്ല. ഗൗരവമാണ് വിഷയം, ഗൗരവമാണ് വിഷയം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ 4 വാല്യത്തിൽ 156-ാമത്തെ ഹദീസ്, ഇമാമുൽ ഹാക്കിം ഉദ്ധരിക്കുന്ന വചനത്തിൽ അതിന്റെ 4 വാല്യത്തിൽ 219-ാമത്തെ ഹദീസ്, ഇതിനെ സ്വഹീഹാണ്, ഇതിന്റെ സനദ് സ്വഹീഹാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു പണ്ഡിതന്മാർ. സഹോദരങ്ങളെ, ഗൗരവമല്ലേ വിഷയം? ശിർക്ക് കടന്നു വരുന്ന വഴിയാണ്. ഈ പള്ളിയിൽ ഒരുമിച്ചു കൂടിയ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ചിലപ്പോ കൈത്തണ്ടയിൽ, ചിലപ്പോ ഈ അരയുടെ ഭാഗത്തൊക്കെ ഇത്തരത്തിൽ കെട്ടിയിട്ടുണ്ടാവും. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ആരാധനാ കർമ്മങ്ങളും എന്റെ പ്രാർത്ഥനകളും അള്ളാഹുവെ നിനക്കാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യൻ എന്റെ രോഗത്തിന്റെ ശമനത്തിനു വേണ്ടി ഒരു നൂലിൽ അഭയം തേടിയാൽ അള്ളാഹുവിനെന്ത് സ്ഥാനം? അള്ളാഹുവിനെന്ത് സ്ഥാനം? എന്റെ രക്ഷക്കും എന്റെ ശിക്ഷക്കും കാരണമായി നിൽക്കുന്ന റബ്ബ്, എന്നെ ശിക്ഷിക്കാൻ അർഹതയുള്ളവൻ, എന്നെ രക്ഷിക്കാൻ അവകാശമുള്ളവൻ, അങ്ങനെയുള്ള ഒരു നാഥൻ ഉണ്ടായിട്ട് എന്റെ രോഗം മാറാൻ, എന്റെ പ്രയാസം മാറാൻ, എന്റെ ദുരിതം മാറാൻ, എന്റെ കഷ്ടപ്പാട് മാറാൻ ഒരു നൂലിൽ അഭയം തേടുന്ന സഹോദര, പടച്ചതമ്പുരാൻ എന്ത് സ്ഥാനം? അള്ളാഹുവിനെന്ത് സ്ഥാനം? ആലോചിക്കണ്ടേ? ഇത് ഹദീസാണ്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ളവർക്ക് പകർത്താം. ഖുത്ബ എന്ന് പറഞ്ഞാൽ ഉത്ബോധനമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബലാത്കാരമല്ല, നിർബന്ധമില്ല, ആവശ്യമുള്ളവന് സ്വീകരിക്കാം, നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. ഒന്ന്. ഇനി രണ്ടാമത്തെ മാർഗം നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒരു വാഗ്ദാനം തരുന്നു, ശിർക്ക് ചെയ്യാതെ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്കൊരു വാഗ്ദാനം ഇതാ ഞാൻ പ്രഖ്യാപിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രത്യേകമായി പറയുകയാണ്. പക്ഷേ ബലിപെരുന്നാളിന്റെ സുദിനങ്ങളിലൂടെ കടന്നു പോകുന്ന നാം ഓർക്കേണ്ട ഒന്ന് ഈ ഹദീസിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ശിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാർ, തൗഹീദ് അനുസരിക്കുന്ന മനുഷ്യന്മാർ, അത് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മനുഷ്യന്മാർ, പരസ്പരം വിദ്വേഷവും പകയും വൈരാഗ്യവും ദേഷ്യവും വെച്ച് നടക്കുന്നുവെങ്കിൽ അവന്റെ തൗഹീദ് പ്രയോജനപ്പെടുകയില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം, വയൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം, ഈ രണ്ട് ദിവസങ്ങളിലും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കപ്പെടുന്ന ദിവസമാണത്. പ്രാർത്ഥിച്ചോ, തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം കേട്ടോ, സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കും. അന്ന് പാപമോചന പ്രാർത്ഥനകൾ നടത്തിക്കോ, അല്ലാഹു സ്വീകരിക്കും, പുറത്തു തരും. ലാ യുശ്രിക്കു ബില്ലാഹി ഷൈആ, പക്ഷെ ഒരു കണ്ടീഷൻ പാലിച്ചിരിക്കണം, ശിർക്ക് ചെയ്യാത്തവർക്ക് മാത്രമായിരിക്കും പാപമോചനം. ശിർക്ക് ചെയ്യാത്തവർക്ക് മാത്രമായിരിക്കും പാപമോചനം. തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു, വ്യാഴാഴ്ച നോമ്പെടുക്കുന്നു, ശിർക്കും ചെയ്യുന്നു, നോമ്പുമില്ല, പ്രാർത്ഥനയുമില്ല, നമസ്കാരവുമില്ല. പടച്ചതമ്പുരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, പക്ഷേ ശിർക്ക് ചെയ്യാത്തവർക്ക് വേണ്ടി മാത്രമായിരിക്കും പാപമോചനം. എന്നിട്ട് പറയുന്നു, ഇല്ല റജുലൻ, ശിർക്ക് ചെയ്തിട്ടില്ല എന്ന എല്ലാ ക്വാളിഫിക്കേഷനും അവനുണ്ട്, പക്ഷേ ഇല്ല റജുലൻ, ഒരു മനുഷ്യന് പുറത്തു കൊടുക്കില്ല. ഖാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹ്നാ, അവൻ അവന്റെ സഹോദരനുമായി ഏത് തരത്തിൽ പരസ്പരമുള്ള വൈരാഗ്യവും ശത്രുതയും വെച്ച് ജീവിക്കുന്നവനാണ്, അവന് പാപമോചനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നമ്മളോട് പറഞ്ഞു, അന്നിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അവരെ നന്നാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം മൂന്ന് തവണ. അതാ ഞാൻ പറഞ്ഞത്, ബലിപെരുന്നാള് സന്തോഷിച്ചിട്ട് ഇന്നും ഫ്ലാറ്റിലും ഉണ്ടാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ നമ്മൾ ഈ ഖുത്ബ കേൾക്കുന്നത്? എന്തിനാ? ഒരു ഫ്ലാറ്റിൽ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ കിടക്കുന്നു, ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, മൂന്ന് ദിവസം വരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് തന്നു. മനുഷ്യരാണ്, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോ തെറ്റേണ്ടി വരും, അതൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ട് തീരണം, തീർക്കണം, കൂടെയുള്ളവർ തീർക്കണം. അതിനാ പറഞ്ഞ രണ്ടു പേർക്കിടയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. എന്നിട്ടും തീരുന്നില്ലെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരവും ഖുതുബയും പ്രാർത്ഥനകളൊക്കെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഈ കാര്യമൊന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത കിബറിന്റെ അനുഭാവികളും അനുയായികളുമാണ് നമ്മളെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ഖുത്ബ കേൾക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ സന്ദേശം കേൾക്കുന്നത്? ഒരു ചടങ്ങായി മാത്രമാണോ? ഒരു യാന്ത്രികമായ സമ്പ്രദായമാണോ ഇത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് വരുന്ന സഹാബാക്കള് ഉത്ബോധനം നടത്തിയ സ്ഥാനമാണ് മിമ്പർ, അവിടെ നിന്ന് കേൾക്കുന്നത് എന്തിന്? ജീവിതത്തിലേക്ക് കൊണ്ടുവരാനല്ലേ. നമ്മുടെ മനസ്സ് തുറക്കൂ. ആരോടും നമുക്ക് വൈരാഗ്യമില്ല, ആരോടും നമുക്ക് വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല, ആരോടും നമുക്ക് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഈ സത്യം ആളുകളോട് പറഞ്ഞു കൊടുക്കുക, അത് ദേഷ്യപ്പെടാനല്ല, അത് പഠിക്കാനാണ്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പോ ശിർക്ക് ചെയ്യാത്തവർക്കുള്ള ഓഫർ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, സ്വർഗത്തിന്റെ കവാടങ്ങൾ അന്ന് തുറക്കപ്പെട്ടിരിക്കുകയാണ്. ശരി, മറ്റൊരു മാർഗം എന്താണെന്നറിയോ? ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലാഹു അല്ലാത്തവരെ, ഏത് പ്രശ്നത്തിനും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുക. പള്ളിയാണ് സത്യം, കഅബയാണ് സത്യം എന്നൊക്കെ പറയുക, അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് നോക്കാം, ഹദീസിൽ നിന്ന് നോക്കാം, നമ്മുടെ വാക്കൊന്നും ഇതിന് തെളിവല്ലല്ലോ. നബിസല്ലാഹു അലൈഹി വസ്ലമിയുടെ വാക്കാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആരാ ഇബ്നു ഉമർ? ആരാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മുത്തബിഉ സുന്നയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചവിട്ടിയ സ്ഥലത്ത് ചവിട്ടാൻ ശ്രമിച്ച മഹാനായ സഹാബി. അങ്ങനെ വേണമെന്നില്ല, പക്ഷെ അങ്ങനെ തന്നെ ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ച സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നാൽ ബേക്കിൽ നിൽക്കും, നടക്കാൻ തുടങ്ങിയാൽ ആ കാൽപ്പാട് നോക്കി അവിടെ തന്നെ ചവിട്ടും, ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രിക്കാനിരുന്ന സ്ഥലത്ത് ഞാൻ മൂത്രിക്കുമെന്ന് പ്രഖ്യാപിച്ച സഹാബി. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഭൗതികമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ അതുകൂടി ഞാൻ പിൻപറ്റുമെന്ന് പറഞ്ഞ സഹാബിയാണ് ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കിക്കോ, അന്നഹു സമിഅ റജുലൻ യഹ്ലിഫു ലാ, ഒരു മനുഷ്യൻ സത്യം ചെയ്യുന്നു, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യുന്നു. വൽ കഅബ, കഅബയാണ് സത്യം, കഅബയാണ് സത്യം എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു ഇടപെട്ടു. ഫഖാല ലഹു ഇബ്നു ഉമർ, ഇബ്നു ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നി, ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കഅബയെ വിളിച്ച് സത്യം ചെയ്യാനല്ലോ, ശരിക്കേട്ടോ, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, യഖൂലു, അവിടുന്ന് പറയുന്നതായിട്ട്, മൻ ഹലഫ ബിഗൈറില്ലാ, ആരെങ്കിലും അല്ലാഹു അല്ലാത്ത എന്തിനെ വിളിച്ച് സത്യം ചെയ്താലും, ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂദാവൂദ് 3251 ഹദീസ്, തുർമുദി 1535 ഹദീസ്, സ്വഹീഹ്. നോക്കൂ നിങ്ങൾ എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സത്യം ചെയ്യുക പാടില്ല സഹോദരങ്ങളെ, സത്യവിശ്വാസിക്ക് പാടില്ല, സത്യവിശ്വാസിക്ക് പാടില്ല. ഇന്നലെ വരെ ചെയ്തവർ ഈ പള്ളിയിലുണ്ട്, മാപ്പുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ, പാപമോചനമുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ. അത് മനുഷ്യരെന്ന നിലക്ക് തെറ്റ് സംഭവിക്കാം, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. ഇനി എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത, എന്നും ജീവിച്ചിരിക്കുന്നവനായ, ആദ്യമേ ഉള്ളവനായ, ലോകാവസാനം കഴിഞ്ഞാലും എന്നും അതുപോലെ നിൽക്കുന്ന ഒരു ലോകൈക നാഥൻ ഉണ്ടെങ്കിൽ ആ നാഥനെ വിളിച്ച് സത്യം ചെയ്താൽ പോരെ സഹോദരങ്ങളെ, പോരെ, അതിനല്ലേ വിലയുള്ളത്. വല്ലാഹി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ വിളിച്ച് പറയാനുള്ളതല്ല, തമാശക്ക് പറയാനുള്ളതല്ല, ഗൗരവമായ വിഷയമാണത്. അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്യും. രണ്ടാൾ തമ്മിൽ പ്രശ്നമുണ്ടായി, ഒരാൾ വന്നു, എന്താ നിങ്ങളെ പ്രശ്നം ചോദിച്ചു, ശരി, ഇവൻ പറയുന്നു വല്ലാഹി ഞാനത് ചെയ്തിട്ടില്ല, അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞ അവനെ പിരിച്ചുവിടണം, തവക്കൽ തുവല്ലാഹ് എന്ന് പറഞ്ഞിട്ട്. വലിയ വിഷയമാണത്, വലിയ വിഷയമാണ്, ഇവൻ അള്ളാഹുവിനെ വിളിച്ചാ സത്യം ചെയ്യുന്നത് എങ്കിൽ പിന്നെ ബാക്കി അള്ളാഹു ആകട്ടെ, നമുക്ക് വിടാം എന്ന് പറയേണ്ട ഗൗരവമായ വിഷയമാണ്. അതൊക്കെ ആളുകൾ മറന്നു, എല്ലാറ്റിനും എന്തിനും വെറുതെ വല്ലാഹി വല്ലാഹി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ല, അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്യുന്നത് നല്ല വിഷയങ്ങൾക്കായിരിക്കണം, അല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ച് സത്യം ചെയ്യുവാനും പാടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. മാത്രമല്ല, പക്ഷി ശകുനം കുറേയുണ്ട് സഹോദരങ്ങളെ, പക്ഷി ശകുനം, ഒരു പക്ഷിയെ വെച്ചുകൊണ്ട് പലതും ചെയ്യിക്കുക, പക്ഷിയെ പറപ്പിച്ചിട്ട് ഇങ്ങോട്ട് പറന്നാൽ അങ്ങോട്ട് പറന്നാൽ, അതിനെ ഇങ്ങോട്ട് പറന്നാൽ അത് പോസിറ്റീവാണ്, ഇങ്ങോട്ട് പറന്നാൽ നെഗറ്റീവാണെന്നൊക്കെ തീരുമാനിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്വീറത്തു ശിർക്ക്, പക്ഷി ശകുനം അത് ശിർക്കാണ്, അത് ശിർക്കാണ്, നിങ്ങളത് ചെയ്യരുത്. സലാഫൻ 3 പ്രാവശ്യം പറഞ്ഞു. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന 3910 ഹദീസ്. ഗൗരവല്ലേ വിഷയം? ഇതൊക്കെ നിസാരമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്, അപ്പോൾ ഗൗരവമുള്ള എത്ര കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം, അതാണ് ഏറ്റവും ഒന്നാമത്തെ പ്രാർത്ഥന, അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ആരാ പറഞ്ഞത്? അല്ലാഹ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധനാ കർമ്മത്തിൽ ആരെങ്കിലും അഹംഭാവം കാണിച്ചാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യന്മാരായി അവർ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന. ഈ ആയത്തോതി നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കണം, നമ്മുടെ നേതാവിന്റെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കണം. അതിനാ നമ്മൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്നത്, ധാരാളമായി ആരാധനാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചാൽ മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് ലഭിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. നമ്മുടെ ലോകത്തിൽ നമ്മുടെ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ നമ്മുടെ മക്കളേക്കാൾ നമ്മുടെ സന്താനങ്ങളെക്കാൾ നമ്മൾ കച്ചവടം പ്രതീക്ഷിക്കുന്ന ഈ ലാഭം പ്രതീക്ഷിക്കുന്ന കച്ചവടത്തേക്കാൾ നഷ്ടം വന്നേക്കുമെന്ന് വിചാരിക്കുന്ന ബിസിനസ്സിനേക്കാൾ വേണ്ട ലോകത്തുള്ള എന്തൊക്കെ വസ്തുക്കളും ചരാചരങ്ങളും ജീവജാലങ്ങളും ഉണ്ടോ അതിനേക്കാളൊക്കെയും നമുക്ക് പ്രിയപ്പെട്ടത് അല്ല കഴിഞ്ഞാൽ നമ്മുടെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ അടുക്കൽ നിന്നുള്ള ഷഫാഅത്ത് നമുക്ക് ലഭിക്കണം. ലഭിക്കും. അങ്ങനെ ഷഫാഅത്ത് ഉണ്ട്. പക്ഷേ ലഭിക്കാനുള്ള കണ്ടീഷൻ എന്താ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയട്ടെ, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഇന്ന് നിവേദനം ചെയ്യുന്നു. قال അദ്ദേഹം പറഞ്ഞു, قال റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലിക്കുല്ലി നബിയിൻ ദഅവ, എല്ലാ നബിമാർക്കും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ലിക്കുല്ലി നബിയിൻ ദഅവതുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന, ഒരു ദഅവത്ത് ഉണ്ടായിരുന്നു എല്ലാ നബിമാർക്കും. പക്ഷേ എല്ലാ നബിമാരും പ്രത്യേകത എന്താ അറിയോ? ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതുഹു, എല്ലാ നബിമാരും അവരുടെ ദഅവത്ത്, ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന ഇവിടെ തന്നെ തീർത്തു. എല്ലാ നബിമാരും ഓരോ പ്രയാസം വന്നപ്പോ ചോദിച്ചു, അള്ളാഹ് ഒരു ചാൻസ് കൊടുത്തിരുന്നു ഒരു നബിക്ക്, ഓരോ നബിമാർക്കും ഒരു ചാൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാൻ. നബിമാരെന്തായാലും മോശപ്പെട്ട ചോദിക്കൂലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാൻ. അങ്ങനെ എല്ലാ നബിമാരും അവർക്ക് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ എന്റെ ആ ചോദ്യമുണ്ടല്ലോ, ചോദിക്കാൻ തന്ന അവകാശമുണ്ടല്ലോ, അത് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. ിൽ എന്റെ ഉമ്മത്തിനു വേണ്ടിയുള്ള ഷഫാഅത്തിനു വേണ്ടി ഞാനിതാ അത് നീട്ടിവച്ചിരിക്കുന്നു, മാറ്റിവച്ചിരിക്കുന്നു. അത് ലഭിക്കും ഇൻഷാ അല്ലാ, അല്ല ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അവിടെ വെച്ച് എനിക്ക് ലഭിക്കും, അതിന്റെ ഉത്തരവും കിട്ടും. മൻ ആർക്ക്? മൻ മാത്തമിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക്. ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ, ഒരു തരിമ്പ് പോലും അല്ലാഹു ഉൽപ്പങ്കി ചേർക്കാതെ മരിച്ചുപോയവർക്ക് എന്റെ ഷഫാഅത്ത് കിട്ടുമെന്ന് ഞാനിതാ ഉറപ്പു തരുന്നു. വേണ്ടേ സഹോദരങ്ങളെ ഷഫാഅത്ത്? നമ്മുടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് നമുക്ക് വേണ്ടേ? വേണമെന്നാണ് എല്ലാവരും പറയുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത്, അത് നീട്ടിവച്ചിരിക്കുന്നു പരലോകത്തിന് വേണ്ടി. പക്ഷേ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? കൈത്തണ്ടയിൽ നിന്ന് ഏലസ് നീക്കണം, കഴുത്തിൽ നിന്ന് നൂല് നീക്കണം, ഇത്തരത്തിലുള്ള ശിർക്കിന്റെ ഭാഗങ്ങൾ നീക്കണം, എങ്കിലേ അള്ളാഹുമായിട്ടുള്ള കരാർ ഞാനും നിങ്ങളും പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് പറഞ്ഞു അല്ല ഇല്ലേ, പറഞ്ഞില്ലേ? സഹോദരങ്ങളെ ചിന്തിക്കുക, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു, സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നു, കൂട്ടുകുടുംബങ്ങളുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നു, മനുഷ്യത്വപരമായ എല്ലാ സംസ്കൃതപരമായ പരിപാടികളിൽ നമ്മൾ ഏർപ്പെടുന്നു, ഒക്കെ വേണം. പക്ഷേ ഇതും മറന്നാൽ നമുക്ക് ഈ ദുനിയാവേ ഉണ്ടാവൂ, പരലോകം ഉണ്ടാവില്ല. നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ കൂട്ടുകെട്ടുകളും നമ്മുടെ എല്ലാ കൂടിച്ചേരലുകളും ഇവിടെ വെച്ച് അവസാനിക്കും. ആരാരുമില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത ഒരു കോടതിയിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അതാണ് നീതിപൂർണമായ കോടതി, അതാണ് അള്ളാഹുവിന്റെ കോടതി. ആ കോടതിയിൽ രക്ഷ കിട്ടാൻ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കിട്ടാൻ എന്താണ് മാർഗം? ശിർക്ക് ചെയ്യാതെ മരിക്കുക. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻതും. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, പടച്ചതമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാനുള്ള മാർഗം, അത് അള്ളാഹു നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഒരു കരാറ് നമ്മളോട് വാങ്ങിയിട്ടുണ്ട്. ആ കരാറിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പണിയെടുക്കണേ എന്ന് മാത്രമാണ് ഈ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇഷ്ടമുള്ളവർക്ക് നന്ദി കാണിക്കാം, ഇഷ്ടമുള്ളവന് നന്ദികേട് കാണിക്കാം എന്ന് അള്ളാഹു പറയുന്നു. സയ്യദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ ഒരു പ്രാർത്ഥന നിങ്ങൾ കണ്ടിട്ടുണ്ട്. സയ്യദുൽ ഇസ്തിഗ്ഫാർ ആണ് പാപമോചന പ്രാർത്ഥനയുടെ നേതാവാണത്. ആ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നമ്മൾ അള്ളാഹുമായി വീണ്ടും കരാറിൽ ഏർപ്പെടുന്നു. എന്താണ് ആ കരാർ എന്നറിയോ? അള്ളാഹുമ്മ അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്. അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചവനെ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളില്ല. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു, പടച്ചവനെ ഞാൻ നിന്റെ അടിമയാണെങ്കിൽ ഞാൻ നീയുമായുള്ള കരാറിലാണ്. വവഅദിക മസ്തതഅതു, ആ കരാറിന്റെ പൂർത്തീകരണം, ആ കരാറിന്റെ നിർവഹണം എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യണം. വേണ്ടേ? കഴിവിന്റെ പരമാവധി നാം അള്ളാഹുമായിട്ടുള്ള കരാറ് പൂർത്തീകരിക്കണം. കഴിയാവുന്ന പരിധി, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ നമ്മുടെ സംശയങ്ങളും നമ്മുടെ ശക്കുകളും നമ്മുടെ റൈബുകളും നമ്മളെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ നാം ഏറെ പഠിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുമായി നിരന്തരം നമ്മൾ ബന്ധപ്പെടുമ്പോൾ, വാക്കുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ നാം അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് നടത്തുമ്പോൾ, പടച്ചവനോട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, നാഥ ഞാൻ നിന്നോട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ആ കരാറ് പൂർത്തീകരിക്കാനാണ് ഞാൻ പണിയെടുക്കുന്നത്. ആ കരാറിന്റെ പൂർത്തീകരണമാണ് നമസ്കാരം, ആ കരാറിന്റെ പൂർത്തീകരണമാണ് ഹജ്ജ്, ആ കരാറിന്റെ പൂർത്തീകരണമാണ് നോമ്പ്, ആ കരാറിന്റെ പൂർത്തീകരണമാണ് ഞാൻ ഷഹാദത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത്. അല്ലേ സഹോദരങ്ങളെ? അതിൽ ലംഘനം വരുത്തിയാൽ അള്ളാഹു നമ്മളെ വെറുതെ വിടില്ല. തമാശയല്ല ഇത്. ഈ ലോകം മുഴുവൻ തന്ന റബ്ബ്, ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന നാഥൻ, ഇവിടുത്തെ പക്ഷികളും പറവകളും മൃഗങ്ങളും എന്നു വേണ്ട എല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് ഞാൻ തന്നു. പക്ഷെ ഒന്ന് മാത്രം നിങ്ങൾ തിരിച്ചു ചെയ്യണം. കണ്ണു തന്ന നാഥൻ കോടികൾ വിലയില്ല ഇതിന്. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കോടികൾ വിലയില്ല സഹോദരങ്ങളെ. ഓരോന്നിന്റെയും വില കണക്കാക്കുകയാണെങ്കിൽ, ഒരു 2 ലക്ഷം രൂപ നമുക്കൊരാൾ തന്നാൽ അയാൾ പറയുന്നത് ഞാൻ കേൾക്കാമെന്ന് പറയുന്നവർ ലോകത്തുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് തന്നത് ലക്ഷങ്ങളാണോ കോടികളാണോ നിർണയിക്കാൻ പറ്റാത്ത മൂല്യങ്ങളല്ലേ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. പകരം ചോദിച്ചത് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്നതാണ്, എന്നോട് ദുആ ചെയ്യണമെന്നതാണ്, നിങ്ങളുടെ സങ്കടം എന്നോട് പറയണമെന്നതാണ്. എന്തിന്? നിങ്ങൾക്ക് വീണ്ടും തരാൻ, വീണ്ടും തരാൻ. ചോദിക്കും തോറും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വല്ല. സഹോദരങ്ങളെ, ഇങ്ങനൊരു കരാറ് പൂർത്തീകരണത്തിലേക്ക് നമുക്ക് പരിശ്രമിച്ചുകൂടെ? കൂട്ടായ ഒരു പ്രവർത്തനം, ഇതെത്താത്തവരിലേക്ക് എത്തിക്കുവാൻ നമുക്കൊരു ശ്രമം നടത്തിക്കൂടെ? ഇതാകുന്നു കരാറ് പൂർത്തീകരണത്തിന്റെ ഒന്നാമത്തെ ഭാഗം. ഒരുപാട് കരാറുകൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. പക്ഷെ ഒന്നാമത്തെ കരാറ് അള്ളാഹുമായിട്ടുള്ള കരാർ പൂർത്തീകരണമാണ്. ഒന്നാമത്തെ കരാർ അള്ളാഹുമായിട്ടുള്ള കരാർ പൂർത്തീകരണമാണ്. അതാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞു, വഔഫു ബില്ലഹ്ജ് ഇന്നൽ ലഹ്ദ കാന മസ്ഊല. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു തആല പറഞ്ഞു, വീണ്ടും ധാരാളം സ്ഥലത്ത് ആവർത്തിക്കുകയാണ്, വഖലാ റബ്ബുക എന്ന് തുടങ്ങി. അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹ്, അനുശാസിച്ചിട്ടുണ്ട് മനുഷ്യനോട്. ഇങ്ങനെ നിരന്തരം ഈ കരാറ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കാര്യം? നിങ്ങൾ അവനെയല്ലാതെ ആരാധിക്കരുത്, അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുത്. എന്നിട്ട് മാതാപിതാക്കളെ പറ്റി പറയുന്നു. കരാറ് പൂർത്തീകരണം, ഒന്നാമത്തെ പൂർത്തീകരണം അള്ളാഹുവിന്റെ മാർഗത്തിലേക്കായിരിക്കണം. എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ്. അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള ഉടമ്പടി, അത് ലംഘിക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിശ്രമം സഹോദരങ്ങളെ നാം നിരന്തരം നടത്തുക. പടച്ചതമ്പുരാൻ നമ്മെ ആ ഏറ്റവും വലിയ കരാറ് പൂർത്തീകരിക്കുന്ന സത്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഹജ്ജിന് പോയി. അവിടെ ഇപ്പോഴും നമ്മൾ ചില വാർത്തകൾ കേൾക്കുന്നു, ഒറ്റപ്പെട്ട ചില മരണങ്ങൾ സംഭവിക്കുന്നു. അതിന്റെ ബന്ധുമിത്രാദികൾ ഈ പള്ളിയിലുണ്ട്. അവർ പ്രത്യേകമായി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. വാപ്പ മരിച്ചവർ, ഉമ്മ മരിച്ചവർ, ജ്യേഷ്ഠ സഹോദരന്മാർ മരണപ്പെട്ടവർ പലരും, അങ്ങനെ ബന്ധുമിത്രാദികൾ ഉടയവർ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഇന്ന് ഈ ഖുതുബ കേൾക്കുന്നുണ്ട്. അവരുടെ പിതാവ്, മാതാവ്, ജ്യേഷ്ഠ സഹോദരന്മാർ, കുടുംബക്കാരിൽപ്പെട്ടവർ പലരും നമ്മളോട് വിട പറഞ്ഞു പോയി. അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരേതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ കഅബാലയത്തിലേക്ക്, പരിസര പ്രദേശത്തേക്ക് യാത്ര ചെയ്തത്, ആ സദുദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്. ആ സ്വർഗപ്രവേശനം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ബലി പെരുന്നാളിന്റെ സുദിനത്തിൽ ധാരാളം തിന്മകൾ ഞങ്ങൾ കാണുന്നു. ഗാനമേളകൾ, മ്യൂസിക്കുകൾ അരങ്ങ് തകർക്കുന്ന ധാരാളം രംഗങ്ങൾ, അതിൽ നിന്നൊക്കെ ഞങ്ങൾ മാറി നിന്നു. നിന്നെ പേടിച്ചുകൊണ്ട് മാത്രം കേൾക്കുവാൻ കാണുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതെല്ലാം പൈശാചികമായ പ്രവർത്തനങ്ങളാണല്ലോ എന്ന് മനസ്സിലാക്കി ഞങ്ങളിതാ മാറി നിന്നിരിക്കുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ വഴിത്താരകൾ ധന്യമാക്കി തന്ന് വീണ്ടും വീണ്ടും നന്മക്ക് വേണ്ടി ഓടുവാനും തിന്മയിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുവാനുമുള്ള പരിശ്രമം നടത്തുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. പടച്ചതമ്പൂരാനെ, തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിന്മകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അണപ്പല്ലുകൊണ്ട് നിങ്ങളുടെ ഈമാനിനെ കടിച്ചു പിടിക്കേണ്ടി വരും ലോകാവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പരമാവധി തിന്മയിലേക്ക് പോകാതെ പരിശ്രമിക്കുന്നു. അള്ളാഹുവേ, നിന്റെ തൗഫീക്ക് ആവശ്യമുണ്ട്. അള്ളാഹുവേ, നിന്റെ തൗഫീക്ക് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ തെറ്റിപ്പോവും. പടച്ചതമ്പുരാനെ, ഈ തഖ്വയിൽ ജീവിക്കുവാൻ, ഈ ഇഖ്ലാസിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ മനക്കരുത്തും ശക്തിയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ വിട പറഞ്ഞുപോയി. അവരുടെ എല്ലാവരുടെയും ഖബറിനെ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖുകളുടെ, ഷുഹദാക്കുകളുടെ സ്വർഗീയ പുംഖാവനത്തിൽ ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ആ സ്വർഗമാണ് നാഥ. അതുകൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ നാഥ. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ നാഥ. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ നാഥ. നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണേ നാഥ. നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ദഅവാരംഗത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്കെങ്കിലും സത്യമെത്തിക്കുവാനുള്ള നാവിന്റെ ശക്തിയും തൂലികയുടെ ശക്തിയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കുവാനും ഹലാലായ മാർഗത്തിൽ മാത്രം ചെലവഴിക്കുവാനുമുള്ള എല്ലാവിധ അനുഗ്രഹവും നീ നൽകി ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم خلص قلوبنا من النفاق ومن الرياء ومن الشرك. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.